പൂർവകാലൈകസർവജരത്പുരാണനവകേവലാഹസമാനാധികരണേന പൂർവകാലൈകസർവജരത്പുരാണനവകേവലാഹസമാനാധികരണേന ഇവിടെ പൂർവകാല എന്ന് പറയുന്ന ഒരു പദമാണ്. എന്നത് പൂർവസ്നാത പശ്ചാത്തനുപ്ത. ഇതുപോലെ ദഗ്ധപ്രരൂഢ പൂർവം ദഗ്ധ പശ്ചാത്പ്രരൂഢ, ആദ്യം ദഹിച്ചുപോയി കരിഞ്ഞുപോയി പിന്നെ മുളച്ചു വന്ന ദഗ്ധപ്രരൂഢ, കാട്ടുതീയിലും പറ്റും പെട്ട് മുളയും മറ്റും കത്തിപ്പോയിട്ട് പിന്നെ അത് കിളിർത്ത് വരും. അങ്ങനെ മറ്റുദാഹരണങ്ങളുണ്ട്. ഇത് എന്താണ് ഭൈമി വ്യാഖ്യാനം, അതിൽ കൂടുതൽ ഉദാഹരണങ്ങൾ. ഇത് മാത്രമല്ല മറ്റ് എല്ലാ സൂത്രങ്ങൾക്കും സമാസത്തിന് കൂടുതൽ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ കൂടുതൽ ഉദാഹരണങ്ങൾ മനസ്സിലാക്കുമ്പം ഒരു തവണയെങ്കിലും വായിച്ചിരുന്നാൽ സമാസമായിട്ട് കൂടുതൽ പരിചയം വരും. ലഘുസിദ്ധാന്തവേദനും സിദ്ധാന്തവേദിയിലും ഒക്കെ ഉദാഹരണങ്ങൾ വളരെ കുറവാണ്. കാശികയിൽ കൂടുതൽ ഉദാഹരണം കൊടുത്തിരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ സാഹിത്യത്തിൽ നിന്നൊക്കെ ഉദ്ധരിച്ചു കൊടുത്തിട്ടുള്ളത് ഭൈമി വ്യാഖ്യാനത്തിലാണ്. അത് നോക്കുന്ന നന്നായി. ഏകനാഥ അടുത്ത് വന്നിരിക്കുന്നു. ഇവിടെ ഏകനും നാഥനുമായവൻ എന്നാണ്. ഏകശ്ച അസു നാഥശ്ച, അവനേകനാണവൻ നാഥനുമാണ്, മറ്റുള്ളവരുടെയൊക്കെ നാഥനുമാണ്. അപ്പം ഏകനാഥ എന്നുള്ളിടത്ത് വിശേഷണ വിശേഷ്യങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, വിശേഷണം വിശേഷണ ബഹളം എന്ന പ്രകാരം സമാസം വരാം. വന്നു കഴിഞ്ഞാൽ പൂർവനിപാതം ചെയ്യുന്നതിൽ പ്രശ്നം വരും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തിൽ പറഞ്ഞത് പൂർവകാല ഏക. പക്ഷെ അങ്ങനെ വന്നാലും ഇനി അടുത്തു വരുന്ന സൂത്രമുണ്ട്, ദിക്സംഖ്യ സജ്ഞായ. ഈ സൂത്രം പറയുന്നത് പൂർവത്തിൽ സംഖ്യാശബ്ദമാണെങ്കിൽ സമാസം സജ്ഞയിലെ ചെയ്യാവും. എന്നുവെച്ചാൽ സജ്ഞയായിരിക്കണം. എന്നുവെച്ചാൽ ഏകനാഥ എന്ന് പറഞ്ഞാൽ ആരുടെയെങ്കിലും പേരായിരിക്കണം. ഒരു വ്യക്തിയുടെയോ ഒരു വസ്തുവിൻ്റെയോ പേരായാലേ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അടുത്ത സൂത്രം പറയുന്നത്. ഇപ്പം സജ്ഞ എന്ന് പറയുമ്പോൾ പൊതുവെ സജ്ഞ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് രൂഢശബ്ദമാണ്. സജ്ഞയിൽ സമാസം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യസമാസമായിരിക്കും. ആ നിത്യസമാസമായിരിക്കും. നിത്യസമാസമായിരിക്കുമ്പോൾ എന്താണ് അതിന് ലൗകിക വിഗ്രഹത്തിൽ സ്വപദ വിഗ്രഹം പാടില്ല എന്നാൽ ചിലയിടത്ത് പറയുന്നുണ്ട്. അങ്ങനെ നിത്യസമാസങ്ങളിൽ സ്വപദ വിഗ്രഹം കാണുന്നുണ്ടെങ്കിൽ അത് മന്ദബുദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്നും പറയുന്നുണ്ട്, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പറഞ്ഞാലേ അവർക്ക് മനസ്സിലാവും. ശരിക്കും അത് സ്വപ്നയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂഢശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ അവയവാർത്ഥം ഇല്ല. പിന്നെ അവയവാർത്ഥം പറയുന്ന എന്തിന്? സമാസത്തിൽ വിഗ്രഹിക്കുക എന്ന് പറയുമ്പോഴും അതിനുള്ള ഘടകപദങ്ങളുടെ അർത്ഥം പറയുകയാണ്, അത് അവയവാർത്ഥമാണ്. സപ്ന എന്ന് പറഞ്ഞാൽ രൂഢ ശബ്ദമാണ്. രൂഢ എന്ന് പറഞ്ഞാൽ അവയവാർത്ഥമില്ല, അപ്പൊ പിന്നെ വിഗ്രഹം പാടില്ല. അപ്പോ അടുത്ത സൂത്രം അതാ പറയുന്നത്, അങ്ങനെ സമാനാധികരണ സമാസം വരുമ്പോ ഭിന്ന പ്രവൃത്തി നിമിത്താന ശബ്ദാന ഏകസ്മിൻ അർത്ഥേ വൃത്തി സമാനാധികരണ്യം. ഭിന്ന പ്രവൃത്തി നിമിത്തങ്ങളായ ശബ്ദങ്ങൾ, രണ്ട് ശബ്ദങ്ങൾക്ക് ഭിന്ന ഭിന്നാർത്ഥങ്ങളാണ്. അതെന്ത് ചെയ്യുന്നു? ഏകസ്മിൻ അർത്ഥേ വൃത്തി, അത് അവിടെ ഒരു അർത്ഥം അതിന്റെ അർത്ഥമായി വരിക, വാച്യമായി വരിക. അങ്ങനെ വരുമ്പോഴാണ് അവിടെ സമാനാധികരണ്യം എന്ന് പറയുന്നത്. ആ ശബ്ദങ്ങൾക്ക് സമാനാധികരണ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു എന്നുള്ളത്. അങ്ങനെ സമാനാധികരണ്യ സമാസം വരുമ്പോൾ ഏകനാഥ എന്ന് പറയുന്നത് സപ്ഞയായാലേ സമാസിക്കാവൂ എന്നാണ് ദിക്സജ്ഞയെ സഞ്ജായ എന്ന് പറയുന്ന അടുത്ത സൂത്രം പറയുന്നത്. അങ്ങനെ ഒരു നിയമ സൂത്രം പറയുന്നത് കൊണ്ടാണ് അങ്ങനെ അല്ലാത്തടത്തും സംഖ്യ ഏകമാണെങ്കിൽ സമാസം വരാം എന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തിൽ ഏകശബ്ദം പറഞ്ഞത്, അല്ലെങ്കിൽ അടുത്ത സൂത്രം നിയമം ചെയ്ത് കളയും. അപ്പൊ ഏകശബ്ദം ഒഴികെയുള്ള ശബ്ദങ്ങൾ, സംഖ്യാശബ്ദങ്ങൾ സമാനാധികരണത്തിൽ സമാസം ചെയ്യുകയാണെങ്കിൽ അത് സപ്നയിലേ ചെയ്യാവൂ, അല്ലാതെ ചെയ്യാൻ പാടില്ല. ഇവിടെ ഉദാഹരണം കൊടുക്കും, പഞ്ചബ്രാഹ്മണാഹ പഞ്ചദിനാനി, ഇങ്ങനെ സമാസം സമസ്തപദമായിട്ട് പ്രയോഗിക്കാൻ പാടില്ല. പഞ്ചഭി ബ്രാഹ്മണൈഹി വ്യസ്തപദമായിട്ട് പ്രയോഗിക്കാവ, പഞ്ചബ്രാഹ്മണൈഹി അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പ്രയോഗിച്ചാൽ അത് ഒരു സപ്നയായിരിക്കണം, എന്തോ ഒന്നിന്റെ പേരായി. ഒരു ഇപ്പോ അഞ്ച് ബ്രാഹ്മണരുണ്ട്, അഞ്ചു പേർക്കും കൂടി ഒരു പേര് കൊടുത്തിരിക്കുകയാണ്, പഞ്ചബ്രാഹ്മണന്മാർ. അങ്ങനെയാണെങ്കിൽ പ്രയോഗിക്കുക, അല്ലാതെ അഞ്ച് ബ്രാഹ്മണന്മാരെന്നുള്ള അർത്ഥത്തിൽ പഞ്ചബ്രാഹ്മണൻ പഞ്ചബ്രാഹ്മണേഹി എന്നൊന്നും പ്രയോഗിക്കാൻ പാടില്ല. പിന്നെ അങ്ങനെയുള്ള പ്രയോഗങ്ങൾ ഉണ്ട് ധാരാളം, അതെങ്ങനെയെന്നുള്ള അടുത്ത് പറയും. ഇപ്പൊ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഏകശബ്ദം എന്തിനു വന്നു എന്നുള്ളതാണ്. അടുത്ത സൂത്രത്തിൽ സംഖ്യാശബ്ദങ്ങൾ സപ്നയിലെ സമാസം ചെയ്യാവൂ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സപ്ന അല്ലാത്തടത്ത് ഏകശബ്ദമായിട്ട് സമാസം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഏകശബ്ദം പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പൊ ഏകനാഥ എന്നതുകൊണ്ട് ഇവിടെ സമാസം ചെയ്ത് ഏകശ്ചാസു നാഥശ്ച, ഇതൊരു സപ്നയല്ല, ആരുടെങ്കിലും പേരല്ല, അറിയണവൻ ഏകനാണ് നാഥനുമാണ്. എന്തിൻ്റെങ്കിലും വിശേഷണമായിട്ട് ഉപയോഗിക്കാം, ഏകനാഥൻ ഏകനായിരിക്കുന്ന നാഥൻ അവനാണ് സൂര്യൻ എന്നൊക്കെ പറഞ്ഞുകൂടി. രാജാവിനെ കുറിച്ച് പറയാം ഏകനുമാണ് നാഥനുമാണ്, അങ്ങനെയൊക്കെ പറയാം. ഇപ്പൊ ഇത് സപ്നയല്ല എന്ന് ചുരുക്കം. അതാണ് ഇവിടെ അടുത്ത് പറഞ്ഞത്, ഏകശബ്ദസ്യ ദിക്സംഖ്യേ സപ്നായാമിതി നിയമബാധനാർത്ഥം ച അസ്മിൻ സൂത്രേ നിർദ്ദേശ എന്ന് ചേർത്തോളം. ഏകശബ്ദത്തിന് ദിക്സംഖ്യേ സപ്നായാം എന്നുള്ള നിയമം വരും, ആ നിയമത്തെ ബാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സൂത്രത്തിൽ ഏകശബ്ദത്തെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഏകനാഥൻ സമാസം വരാം. സർവജാത്മികാഹ യജ്ഞം അധീയതേ വിദന്തിവാ യാജ്ഞികാഹ, ന്യായം അധീയതേ വിദന്തിവാ നൈയായികാഹ, മീമാംസ അധീയതേ വിദന്തിവാ മീമാംസകാഹ, വ്യാകരണം അധീയതേ വിദന്തിവാ വൈയാകരണാഹ. എല്ലാം പറയുന്നത് ഈ ശാസ്ത്രങ്ങളെല്ലാം അധീതേ അധീയാതേ അധീയന്തേ എന്നുവെച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. പിന്നെ വിദന്തി, അറിയുന്നവർ എന്ന് വെച്ചാൽ പഠിച്ചു കഴിഞ്ഞവർ. ഇവിടെ പൊതുവായി അധ്യയനവും വേദനവും രണ്ടും രണ്ടാണ്. വേതനമല്ല, വേദനം ദാദ, വേദനവുമല്ല. തമിഴ് പറയുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വേദനം വേറെ, വേതനം വേറെ, വേദനം വേറെ, വ്യത്യാസമുണ്ട്. പറഞ്ഞാൽ തിരിയില്ലെങ്കിൽ എഴുതി മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? അധ്യയനവും വേദനവും തമ്മിൽ അധ്യയനം എന്ന് പറഞ്ഞാലോ അതായത് പഴയ കാലത്ത് ഈ ശാസ്ത്രങ്ങളെല്ലാം പഠിക്കുന്നിടത്ത് രണ്ടുണ്ടായിരുന്നു. ഒന്നെന്താണോ അധ്യയനം, മറ്റൊന്ന് വേദനം. ഈ അധ്യയനം എന്ന് പറഞ്ഞാൽ എന്താണ്? പണ്ട് എഴുത്തില്ല, എഴുത്തില്ലാത്തതുകൊണ്ട് ആദ്യം ഗുരു ചൊല്ലിക്കൊടുക്കും, ശിഷ്യൻ ഏറ്റുചൊല്ലും. വേദം പോലെ തന്നെ ഇതിങ്ങനെ ആദ്യം, അതാണ് ഈ അഷ്ടാധ്യായിയൊക്കെ മനഃപ്പാഠം ചെയ്യേണ്ടി വരുന്നു. എല്ലാം അങ്ങനെ പഠിക്കുന്നവർക്ക് ഇങ്ങനെ ഒരു ഇത് പറഞ്ഞാൽ അതാണ് വേദം ഉൾപ്പെടെ. അപ്പം അതാണ് അധ്യയനം. ഗുരു ഉച്ചാരണ അനുച്ചാരണം, ഗുരുവിൻ്റെ ഉച്ചാരണത്തെ തുടർന്ന് ശിഷ്യൻ ഉച്ചരിക്കുന്നതാണ്. അങ്ങനെ ഉച്ചരിച്ച് ഉച്ചരിച്ച് ഉച്ചരിച്ച് അതവന് ഉപസ്ഥിതമായി കഴിഞ്ഞാൽ പിന്നെയാണ് എന്ത് ചെയ്യുന്നത്? പിന്നെ അധ്യാപനം, അധ്യയനം, വേദനം എന്ന് വെച്ചാൽ പിന്നെ അവൻ അതിൻ്റെ എല്ലാം വിശദീകരിച്ച് പഠിപ്പിക്കുന്നു, അവൻ പഠിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇത് ആദ്യം ഇത് അർത്ഥം അറിയാതെ ഇങ്ങനെ ടേബിൾ പഠിക്കുന്ന പോലെ പഠിച്ചു വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിൽ കാണും. അപ്പോൾ ആദ്യം അവസാനം എല്ലാം ബന്ധപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പം വ്യാകരണത്തിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ ഒരു നഷ്ടം അത് തന്നെ. വ്യാകരണത്തിൽ നമുക്ക് അധ്യയനമില്ല. പഴയ രീതിയിലാണെന്നാൽ അത് സജ്ജീകരിച്ചിരിക്കുന്ന പണ്ടത്തെ രീതി അനുസരിച്ചാണ് ശരിക്കും വ്യാകരണം. ആദ്യ അധ്യയനം പിന്നെ വേദനം, അങ്ങനെ വേണ്ടത്. കാരണം അതിൻ്റെ ഘടന എങ്ങനെയാണ്? പഠിക്കുന്നവൻ്റെ ഉള്ളിൽ മുഴുവൻ സൂത്രവും ഇരിക്കണം. എന്നാലേ ശരിക്കും എല്ലാ സൂത്രങ്ങളുടെയും ഘടന അത് തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ എവിടെ ഏതാണെന്ന് പറഞ്ഞാൽ എളുപ്പം മനസ്സിലാവും. പക്ഷെ കാലം മാറിയപ്പോൾ, കാലം മാറിയെന്ന് വെച്ചാൽ മനുഷ്യൻ എഴുതാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ സംഗതികളൊക്കെ മാറി. അന്ന് എഴുതാൻ അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് വ്യാകരണത്തിന് പ്രക്രിയാക്രമം വന്നത്, സൂത്രക്രമം പോയി. അതിന് പലരും കുറ്റം പറയുന്നത് എന്താണ്? ഈ പ്രക്രിയാക്രമം വന്നതിന് കാരണം ബ്രിട്ടീഷുകാർ ഇവിടെ വന്നുകൊണ്ടെന്നാണ്. അതല്ല, ശരിക്കും എന്താ കാരണം? ലിപി വന്നതുകൊണ്ടാണ്, എഴുത്ത് വന്നതുകൊണ്ടാണ്. ഇപ്പൊ ലിപി വന്നപ്പോൾ മനുഷ്യൻ മാറി ചിന്തിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഇതെല്ലാം മനഃപ്പാഠം ചെയ്തു വയ്ക്കുന്നത്? ഇതിന്റെ ക്രമം വെച്ചാൽ മതി. പക്ഷെ ഇപ്പൊ പല അസൗകര്യങ്ങളും ഒരു അനുവൃത്തി അത് ഇത് ഒരുപാട് പ്രശ്നങ്ങൾ വീണ്ടും വരും. പൂർവ്വത്രാസിദ്ധം ആ സൂത്രങ്ങൾ കൊണ്ടുവച്ച് തന്നെ വീണ്ടും പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ വീണ്ടും പ്രക്രിയക്രമത്തിലാക്കുമ്പോൾ അതിൻ്റെതായ ഒരുപാട് പോരായ്മകളും വരും. ചിന്തിച്ചതുകൊണ്ടാണ്, എഴുത്ത് വന്നപ്പോഴാണ് അങ്ങനെ ചിന്തിച്ചത്. ശരിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ടു കൂട്ടരെയും പറയുകയാണ്. അധീയന്തേ എന്ന് വെച്ചാൽ അധ്യയനം ചെയ്യുന്നവർ, അവരും വൈയാകരണന്മാരാണ്, കുത്തിയിരുന്ന് കഷ്ടപ്പെടുകയല്ലേ. പിന്നെ പഠിക്കുന്നു, അവരും വൈയാകരണന്മാരാണ്. എല്ലാ ശാസ്ത്രങ്ങൾക്കും രണ്ട്. പിന്നെ അല്ലാ പറയുമല്ലോ അധീതി ബോധന ആചരണ എന്നൊക്കെ പറയുമല്ലോ, അതും ഇതിൻ്റെയൊക്കെ ഒരു ഭാഗം തന്നെ. അതുകൊണ്ടാണ് അങ്ങനെ വിഗ്രഹിക്കുന്നത്. സർവജ ഇക്കാഹ സർവേ ചാജ്ഞികാശ്ച സർവയാജ്ഞികാഹ ജരൻ നൈയായികാഹ ജരന്തശ്ച നൈയായികാഹ പഴയ പ്രാചീന ന്യായം എന്ന് പറയുന്നത് ജൃഷ് വയോഹാനോ പ്രാഞ്ചല്ലുക അതിനെയാണ്, അതാണ് ജൃഷ് ധാതുവിൻ്റെ അർത്ഥം. ജീരതേരത്ര സൂത്രപ്രകാരം ആണ് നമ്മളിനി പഠിക്കും. കൃദന്തത്തിൽ ജരൻ എന്നൊരു ശബ്ദം ഉണ്ടാകും, ജരൻ ജരന്തൗ ജരന്ത, അതും നൈയായിക ശബ്ദമായിട്ട് സമാസം ചെയ്യുമ്പോൾ ജരൻ നൈയായിക എന്ന് പറയും. എന്നുവെച്ചാൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നൈയായികന്മാരിൽ പ്രായം ചെന്നവരെന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു. പിന്നെയോ ന്യായശാസ്ത്രത്തിന് രണ്ട് ഇതുണ്ട്, നവ്യന്യായവും പ്രാചീനന്യായവും. അതിൽ പ്രാചീനന്യായം സൂത്രഭാഷ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തിരുന്നവർ, പുരാണ മീമാംസകാഹ എല്ലാത്തിലും ഉണ്ട് ഈ രണ്ട്. ആധുനികന്മാരും പ്രാചീനന്മാരും മീമാംസയിലുണ്ട്. പുരാണ മീമാംസകാഹ പുരാണാശ്ചത്തെ മീമാംസകാഹ നവപാഠകാഹ. നവശബ്ദത്തിന് ഒമ്പതെന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ നവ എന്ന് പറഞ്ഞാൽ എന്താണോ, പുതിയ പാഠകന്മാർ. പഴയ പാഠകന്മാരുണ്ടായിരുന്നു, ഇപ്പൊ നവപാഠകാഹ. വേദപാഠകൻ പാഠകന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് അത് പറയുന്നത്. കേവല വൈയാകരണാഹ വ്യാകരണം മാത്രം അധ്യയനം ചെയ്യുന്നവരാണ്. വേറെ ശാസ്ത്രങ്ങളൊന്നും അവർ പഠിക്കാത്തവരെ പറയും എന്താണ് കേവല വൈയാകരണാഹ. അപ്പൊ അവിടെ എല്ലാ പദങ്ങളും വന്നു. ഏക അതിനാണ് വന്നത്, ഏകനാഥ. സർവയ്ക്ക് വന്നു സർവയാജ്ഞികാഹ. ജരത് ശബ്ദത്തിന് വന്നു ജരൻ നൈയായികാഹ. പുരാണ ശബ്ദത്തിന് വന്നു പുരാണ മീമാംസകാഹ. നവശബ്ദത്തിന് നവപാഠകാഹ. കേവല ശബ്ദത്തിന് കേവല വൈയാകരണാഹ. അപ്പൊ ഈ നൈയായികാഹ മീമാംസകാഹ ശബ്ദങ്ങൾ, പിന്നെ വൈയാകരണാഹ കൃദന്ത ശബ്ദങ്ങളല്ല, തദ്ധിതാന്ത ശബ്ദങ്ങളാണത്. തദ്ധപ്രത്യങ്ങൾ നമ്മൾ പഠിക്കും. കൃദന്തവും തദ്ധിതവും തിരിച്ചറിയുന്നത് കുറച്ച് പരിചയം കൊണ്ടേ തിരിച്ചറിയും. എളുപ്പത്തിൽ തിരിച്ചറിയാം. സുബന്ധങ്ങൾക്ക് ശേഷം പ്രത്യം വരുന്നതാണ് തദ്ധിതാന്തങ്ങൾ. ധാതുവിൽ നിന്ന് പ്രത്യം വരുന്നതാണ് പൊതുവെ അങ്ങനെയാണ്. അടുത്തു വരുന്നത് ദിക്സംഖ്യേ സജ്ഞായ സമാനാധികരണേന ഇത്യാപാദ പരിസമാപ്തേരധികാര സജ്ഞായാമേവ ഇതി നിയമാർത്ഥസൂത്രം പൂർവേഷു കാമശമീ സപ്തർഷയഃ നേഹ ഉത്തരാവൃക്ഷാഃ പഞ്ചബ്രാഹ്മണാഃ ഇവിടെ ലഘുസിദ്ധാന്തമതി നോക്കുന്നതാണ് നല്ലത്. ചില സൂത്രങ്ങളൊക്കെ വരും. ഉണ്ടോ അതിലെ സിദ്ധാന്തമതിയാണോ? അതാ നല്ലത്. സമാസപ്രകരണം എടുക്കണം മുമ്പോട്ട് പോട്ട്. ഇനിയും പോണം. അവിടെ തന്നെ നോക്കുക, സപ്തമി ശൗണ്ടൈഹി അവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. സപ്തിമിന്ദം ശൗണ്ടാദിഹി പ്രാഗ്വത് അക്ഷേഷു ശൗണ്ട അക്ഷശൗണ്ട ഇത്യാദി. ഈ ശൗണ്ടാദിയിൽ പെടുന്ന ശബ്ദമാണ് മണ്ഡൂക ശബ്ദം. മണ്ഡൂക എന്ന് പറഞ്ഞാൽ അതിൽ നിന്നാണ് കൂപമണ്ഡൂക എന്ന് പറയുന്ന ശബ്ദം. ശ്രദ്ധിക്കുന്ന അങ്ങനെയാണ്. സപ്തമ്യന്തമായ കൂപശബ്ദവും മണ്ഡൂക ശബ്ദവുമായിട്ട് സമാസം ചെയ്തിട്ടാണ് എന്ന് പറയുന്നത്. കൂപേ മണ്ഡൂക കൂപ മണ്ഡൂക. മണ്ഡൂക എന്ന് വെച്ചാൽ അവിടെ മണ്ഡൂക ഇവ എന്നുള്ള അർത്ഥത്തിലാണ്. കിണറ്റിലെ തവളെ പോലെ എന്ന് പറഞ്ഞാൽ കിണറ്റിലെ സമയ തവളയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മേലോട്ട് നോക്കുന്നത് മാത്രമേ ഉള്ളൂ ഈ ലോകം പ്രപഞ്ചം. അല്പജ്ഞനെ കുറിച്ച് പറയുന്നതാണ്. അത്തരം കുറെ ശബ്ദങ്ങൾ വരുന്നുണ്ട്. ഇത് അതാ ഞാൻ പറഞ്ഞ നിങ്ങൾ എളുപ്പം വിശദമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ ഭൈമി വ്യാഖ്യാനം കൂടെ നോക്കുക. അതിനകത്ത് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. സിദ്ധാന്തമതി പോലും ഇല്ല. അത്രയും ഉദാഹരണങ്ങൾ വ്യാകരണത്തിൻ്റെ ഒരു പുസ്തകങ്ങളിലുമില്ല. അത്രയും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഉദാഹരണങ്ങൾ ധാരാളം. സന്ധി മുതലേ ഉണ്ടത്. മനഃപ്പാഠം ചെയ്യേണ്ട, ഒരു തവണ വായിച്ചിരുന്നാൽ ഇങ്ങനെയൊക്കെയാണെന്നൊരു ഓർമ്മയെങ്കിലും മനസ്സിൽ നിൽക്കും. അവിടെ പറയുന്നു എന്താണ്, ദ്വിതീയ തൃതീയ ഇത്യാദി യോഗ വിഭാഗാ അന്യത്രാവി ദ്വിതീയാദി വിഭക്തീനാം പ്രയോഗവശാ സമാസോ ജ്ഞേയഃ. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ അവസാനം പറയുന്നത്. കാരണം സപ്തമി വരെ പറഞ്ഞതിന് ശേഷം പറയുന്നു ദ്വിതീയ തൃതീയ ഇത്യാദി യോഗ വിഭാഗം. അങ്ങനെ യോഗ വിഭാഗം ചെയ്യണം. യോഗം എന്ന് പറഞ്ഞാൽ സൂത്രം, സൂത്രത്തെ വിഭജിക്കണം. അന്യത്രാവി തൃതീയാദി വിഭക്തിനാം പ്രയോഗവശാ സമാസോ എന്ന് പറഞ്ഞാൽ ഈ സൂത്രത്തിൽ നിർദ്ദേശിച്ചിട്ടില്ലാത്ത സ്ഥലങ്ങൾ. ഇപ്പോ ഉദാഹരണം പറഞ്ഞ ഈ സൂത്രത്തിൽ പറഞ്ഞ എന്താണ്, ശൗണ്ടൈഹി ശൗണ്ടാദി ഗണത്തിൽ പെടാത്ത ശബ്ദങ്ങളും സപ്തമി എന്തുമായിട്ട് സമാസം ചെയ്യാം. അത് തൃതീയാദി വിഭക്തിനാം ദ്വിതീയ തൃതീയ ഇത്യാദി യോഗ വിഭാഗ തൃതീയാദി വിഭക്തീനാം എന്നുവെച്ചാൽ ദ്വിതീയാദി എന്നെടുത്തോണം. അവിടെ ദ്വിതീയ തൃതീയ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തൃതീയാദി എന്ന് പറയുന്നത്. പിന്നെ വീണ്ടും ദ്വിതീയ പറയണ്ടല്ലോ. പ്രയോഗവശാദ സമാ പ്രയോഗവശാദം എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടപരിഗ്രഹാർത്ഥ അഷ്ടാധ്യായി ഭാഷകാരം പറയുന്നു. ശിഷ്ടന്മാരുടെ പ്രയോഗത്തെ ഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണെന്ത് അഷ്ടാധ്യായി. ശിഷ്ടന്മാരെങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നു അതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സൂത്രങ്ങളിൽ വിധിച്ചിട്ടില്ലെങ്കിലും അവിടെ സമാസം ചെയ്യുന്നതിന് വേണ്ടി യോഗ വിഭാഗം ചെയ്താൽ മതി. യോഗ വിഭാഗം മാത്രമല്ല, ഒന്ന് യോഗ വിഭാഗം, മറ്റൊന്ന് എന്താണ്, ഗണത്തെ ആകൃതി ഗണമായി സ്വീകരിക്കുക. അതാണ് വേറൊരു വിദ്യ. ഇപ്പൊ ഇവിടെ തന്നെ ശൗണ്ടൈഹി എന്ന് പറഞ്ഞു. ചൗണ്ടാദി ആകൃതികളുമായി സ്വീകരിച്ച ഏത് സപ്തമി സമാസത്തെയും അങ്ങനെ ചെയ്യാം. സമാസം നേരിട്ട് വിധിക്കണമെന്നില്ല, ശിഷ്ടപ്രയോഗം ഉണ്ടെങ്കിൽ അതിന് സമാസം അങ്ങനെ മനസ്സിലാക്കാം. പിന്നെ മൂന്നാമതൊരു വിദ്യയുണ്ട് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നേരത്തെ വന്നതുമാണ്. അങ്ങനെ കേട്ടില്ല പറയും. ആ സുപ്സുപ ഒരിടത്ത് സമാസം ചെയ്യണം, സൂത്രങ്ങളൊന്നും കാണുന്നില്ല, ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? സുപ്സുപ ഇനി നാലാമതൊരു വിദ്യയും പറഞ്ഞിട്ടുണ്ട്, എന്താണ്? പറഞ്ഞതാണ് ബഹുളം, അത് അവസാനത്തെ ബ്രഹ്മാസ്ത്രമാണ് ബഹുളഗ്രഹണാത്. അപ്പൊ ഇത്രയും വഴികളുണ്ട്. ഒന്ന് യോഗ വിഭാഗം ചെയ്യുക, പിന്നെ ആകൃതി ഗണത്തിപ്പെടുത്തുക. അത് തന്നെ സുപ്സുപ ബഹുളം. ഇപ്പോ ഇത് ഈ പാദം 2.1.40 അവസാനത്തെ സൂത്രം മയൂരം വിംസകാദേശിച്ച, ഇതിൽ വരുന്ന സിദ്ധാന്തോതി വരുന്നതല്ല, സിദ്ധാന്തോതി വരും. വളരെ കോംപ്ലിക്കേറ്റഡ് ആയി എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൽ പെടുത്തിയാൽ മതി. ഏത് മയൂരം വിംസകാദി, ഏത് അസാധ്യമായ സമാസവും അവിടെ സാധ്യമായി തീരും. വിംസകാദി ഗണം, അതായത് ഇവിടെ ഇപ്പോ സൗണ്ടാദിപ്പെടുത്തി കഴിഞ്ഞാൽ സപ്തമി എന്തുമായിട്ടല്ലേ സമാസം ചെയ്യാൻ പറ്റൂ. മയൂര വിംസകാദിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ അതും നോക്കേണ്ട കാര്യമില്ല, സപ്തമിയോ പഞ്ചമിയോ തൃതിയോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സമാസം ചെയ്യണോ? മയൂര വിംസകാദിഷ്ട ഉൾപ്പെടുത്തിയാ മതി. അങ്ങനെ അത് തന്നെ ഇപ്പൊ ഇവിടെ പറയുന്നില്ലേ, ദിക്സംഗീയ സപ്ഞായാം, സമാസം ചെയ്യുന്നതൊക്കെ രൂഢമാണ്, പക്ഷെ അവിടെ സമാസമുണ്ട്. ഒന്നിൽ കൂടുതൽ സമാസങ്ങൾ പദങ്ങൾ ചേർന്നോ സമാസമായി. ആ രൂഢശബ്ദങ്ങൾ അല്ലാത്തതും വരും ഗണങ്ങളിൽ, രൂഢം അല്ലാത്തതും വരാം ഗണങ്ങളിൽ, രൂഢവും വരാം. സമസ്ത പദമായിരിക്കും. അങ്ങനെ വരുന്നിടത്ത് സൂത്രങ്ങളിൽ വിധിയില്ലെങ്കിൽ ഈ ഏതെങ്കിലും വിദ്യയിൽ അവിടെ സമാസം ചെയ്യാം എന്നാണ് പറയും. എന്തുകൊണ്ട്? ശിഷ്ട പരിഗ്രഹാർത്ഥ അഷ്ടാധ്യായി എന്നാണ് വിദ്വാൻമാർ പറയുന്നത്. അതിൽ ഈ സൂത്രങ്ങളിലെ ഓരോ സൂത്രങ്ങളും വിധിച്ചിട്ടില്ലാത്തതിന് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി പഞ്ചമി എല്ലാതും ഭൈമി വ്യാഖ്യാനത്തിൽ ധാരാളം ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു പോകുന്നു. അടുത്ത സൂത്രം എന്താണ്? ദിക്സംഗീയ സപ്ഞായ എന്ന് പറയുന്നു. സിദ്ധാന്തമതി പറഞ്ഞിട്ടുണ്ട് സമാനാധികരണ നീത്തി ആപാദ പരിസമാപ്തിയുടെ അധികാരാന്ന്. എന്നുവെച്ചാൽ ഇവിടെയും വരും എന്താണ്? സമാനാധികരണേന ഏകാർത്ഥവൃത്തിത്വം, അതാണ് സമാനാധികരണം. പല ശബ്ദങ്ങളും ഒരർത്ഥത്തെ ബോധിപ്പിക്കുക. ഇന്നലെ അതിന് ഉദാഹരണം പറഞ്ഞു, എന്താണ്? ഏതാണ് ഇന്നലെ പറഞ്ഞ ഉദാഹരണം? നിലോത്പലം. രണ്ടും കൂടെ ചേർന്ന് എന്ത് ചെയ്യുന്നു? ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉദാഹരണം പൂർവേഷു കാമശമി എന്നാണ്. ഇവിടെ പൂർവശബ്ദത്തിന് ഇഷുകാമ ശമിയുമായിട്ട് സമാസം വരുന്നു. ഇതൊരു സപ്നയാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ്. അതുകൊണ്ട് ലൗകിക വിഗ്രഹത്തിന്റെ ആവശ്യം ഇല്ല, ഇവിടെ ഇല്ല. അത് സ്ഥലപ്പേരാണ് പൂർവ ഇഷുകാമശമയം എന്ന് പറയും. പിന്നെ അലൗകിക വിഗ്രഹത്തെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. എങ്ങനെയായിരിക്കും അലൗകിക വിഗ്രഹം? പൂർവസു പൂർവ ഇഷുകാമശമി സുപ്പ് സമാസം വരുന്നു, സുപ്പുലോപിക്കുന്നു, അതൊരു സപ്ഞയാണ്. സുപ്പുലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പൂർവ ഇഷുകാമശമി എന്നിരിക്കുന്നു, സപ്ഞയാണ്. അതിൽ പിന്നെ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ അവകാശമില്ല. അങ്ങനെ തന്നെ ഇരിക്കും. സപ്തർഷേഹ സപ്ത ച തേ ഇഷേഹ ഏഴ് പേരാണ് അവർ, ഋഷിമാരുമാണ്. ഏഴെന്ന് പറയുന്ന സംഖ്യ പൂർവ്വ എന്ന് പറയുന്ന ദിക്കിനെ കുറിച്ച് പറയണേ, ദിക്വാചക ശബ്ദമാണ്. പൂർവ ഇഷു കാമശമി, പൂർവേഷു കാമശമി അല്ല, തിരിച്ചുള്ളത് പൂർവ ഇഷു കാമശമിയാണ്. പൂർവസു പറഞ്ഞല്ലേ, സമാനാധികരണേന ആണ് വരുന്നത്. അപ്പൊ രണ്ടിടത്തും ഒരേ വിഭക്തി തന്നെ ആയിരിക്കണം. സമാനാധികരണം വരുമ്പോൾ സമാന വിഭക്തികളായിരിക്കും. ഇപ്പൊ പൂർവസുവാണെങ്കിൽ ഇഷുകാമശമി സുവാണ്, ജരം നയ്യായി കഹ എന്നൊക്കെ പറഞ്ഞു പോലെ പ്രഥമാന്തത്തിലായിരിക്കും വിഗ്രഹിക്കുന്നത്. അതുപോലെ സപ്ത ഋഷേഹ. ഇപ്പോ അലൗകിക്രഹം എങ്ങനെ വരും? സപ്ത എങ്ങനെ അലൗകിക വിഗ്രഹം? ആ അതാ ശരി, ഇപ്പൊ പറഞ്ഞത് എങ്ങനെ? സപ്തൻ നകാരാന്ത ശബ്ദമാണ്. സപ്തൻ ജസ് ഋഷി ജസ് എന്നിരിക്കും. സപ്ഞയാണ്. ഞാൻ ലൗകികഗ്രഹം പറഞ്ഞത് മന്ദബുദ്ധിക്ക് വേണ്ടി പറഞ്ഞാണ്, പറയാൻ പാടില്ല എന്നാണ്. എന്തിനാ പിന്നെ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശിക വ്യാഖ്യാനത്തിൽ പറയുന്നതാണ്, എവിടെയെങ്കിലും അങ്ങനെ പറയേണ്ടി വരികയാണെങ്കിൽ മന്ദബുദ്ധിക്ക് വേണ്ടി പറയാം, അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. കാരണം സപ്തർഷി എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം അവർ ഏഴുപേരാണെന്ന്. പിന്നെ എന്തിനാ പറയേണ്ട ആവശ്യമില്ല. അപ്പോ അനുഭവിഗ്രഹം വന്നു, ദിക്സംഖ്യ സപ്ഞായാം. അവിടെയാണ് പറയുന്നത് സപ്ഞായാം ഏവ ഇതി നിയമാർത്ഥം സൂത്രം. ഇവിടെ ഈ സൂത്രം എന്ന് പറയുന്നത് നിയമം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം വിശേഷണം വിശേഷണം ബഹുളം, വിശേഷണ വിശേഷങ്ങളായിട്ട് സമാസം ചെയ്യാൻ സൂത്രമുണ്ട്. പിന്നെ ഇവിടെ സപ്ഞായാവുന്ന എന്തിനു പ്രത്യേകം പറഞ്ഞ്? നിയമം ചെയ്യാനാണ്. പിന്നെ അത് തന്നെ എന്താണ് നിയമം ചെയ്യുന്നത്? അങ്ങനെ ദിക്ക് സംഖ്യ എന്ന് വെച്ചാൽ ദിക്കിനെ കുറിക്കുന്ന ശബ്ദങ്ങൾ, സംഖ്യാശബ്ദങ്ങൾ സമാനാധികരണത്തിൽ സമാസം ചെയ്യുമ്പോൾ അത് സപ്നയിൽ മാത്രമേ ചെയ്യാവൂ എന്നാണ്. സിദ്ധേ സത്യ ആരംഭോ നിയമാർത്ഥ സിദ്ധേ സതി, സിദ്ധമായിരിക്കെ ആരംഭം ഒരു സൂത്രം വരുന്നതിനു വേണ്ടി നിയമാർത്ഥം നിയമം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിശേഷണം വിശേഷണ ബഹുളം പ്രകാരം വിശേഷണ വിശേഷങ്ങൾക്ക് സമാസം ചെയ്യാനും സൂത്രമുണ്ട്. അങ്ങനെ സൂത്രം ഇരിക്കെ വീണ്ടും ഒരു സൂത്രം പറയുന്നു, ദിക്സംഖ്യ സപ്ഞായ എന്ന് പറയുന്നതിന്റെ താല്പര്യം. അങ്ങനെ സമാസം ചെയ്യുന്നിടത്ത് ദിഗ്വാചക ശബ്ദങ്ങളും സംഖ്യാവാചക ശബ്ദങ്ങളുമാണെങ്കിൽ അത് സപ്ഞയായിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നവഗ്രഹ എന്ന് പറയും, സൂത്രപാദ സമാസം വരുന്നതാണ്. നവഗ്രഹം എന്ന് പറയുന്നൊരു സപ്നയാണ്, സപ്തർഷി എന്ന് പറയുന്ന പോലെ ഒമ്പത് ഗ്രഹങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന, പൊതുവായി കൊടുത്തിരിക്കുന്ന ഒരു സപ്നയാണ്. അപ്പോൾ ഇവിടെ സംഖ്യാ ശബ്ദം പൂർവ്വത്തിലുണ്ട്. പൂർവേഷു കാമശമി, അവിടെ എന്താണ്, ദിഗ്വാചക ശബ്ദം പൂർവ്വത്തിലുണ്ട്. പക്ഷെ കാലവാചക ശബ്ദം ഉണ്ടെങ്കിൽ ഈ നിയമം വരത്തില്ല. എന്തുകൊണ്ട്? പുറസൂത്രം പരസൂത്രം എന്നൊക്കെ പറയുന്നൊരു സമാസം വരാം. എന്തുകൊണ്ടവിടെ പൂർവ പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദിഗ്വാചകമല്ല, കാലവാചകമാണ്. അവിടെ വിശേഷണം വിശേഷണ സമാസം വരാം. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം പറഞ്ഞത്, പൂർവാദി ശബ്ദങ്ങൾ ദിഗ്വാചകമായി ഉപയോഗിക്കുമ്പോൾ അവിടെ സപ്നയാണെങ്കിൽ മാത്രമേ സമാസം വരാൻ പാടുള്ളൂ. സാധാരണ പറയാറുണ്ടല്ലോ, കർശനമായ നിയമം പാലിക്കുമ്പോൾ പിന്നെ അങ്ങനെ വരുന്നിടത്ത് ചെയ്യാൻ വേറെ പണികളുണ്ട്, അതിനെ സാധൂകരിക്കുന്നതിന്. ഇവിടെ ഈ പറയുന്ന നിയമത്തിൽ ഭാഷ ഒതുങ്ങി നിൽക്കത്തില്ല. അതിന് ഉദാഹരണം പറയും. ഇവിടെ ഇപ്പോൾ എന്താണ്, സപ്ത വിഷയാന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ സമാസം വന്നു കഴിഞ്ഞാൽ സപ്തൻ ജസ് യഷി ജസ് സുപ്പു ലോപിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സപ്തൻ ഋഷി എന്നിരിക്കുമ്പോൾ ഏത് സൂത്രം വരും? നലോപ അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ പദാന്ത നകാരസ്യ ലോപ പോയി. പിന്നെ എന്തായി? സപ്ത ഋഷി എന്നിരിക്കുന്നിടത്ത് എങ്ങനെ സന്ധി വരും? ഏ സപ്ത ഋഷി എന്നിടത്ത് എങ്ങനെ സന്ധി വരും? ആലോചിച്ച് പറയണം. നല്ലതും വന്നു കഴിഞ്ഞു. പഠിച്ച സൂത്രം ഓർത്ത് പറയണം എന്നാ പറയുന്നു. സപ്ത ഋഷി ഇത് തന്നെ അവിടെ ഉദാഹരണം കൊടുത്തിരുന്നു. ഉരണ്ടവരെവിടെ വരുന്നത്? ഉരണ്ടവരെവിടെ വരുന്നു? ആ ഋകാരത്തിന് അണ്ണു വരുന്നിടത്താണെന്ന് പറയുന്നു. അതിനെന്താ ഉദാഹരണം പഠിച്ചത്? നിങ്ങൾ മുമ്പ് പഠിച്ചപ്പോഴത്തേക്ക് വരേണ്ടവരേക്ക് എന്താ ഉദാഹരണം പഠിച്ചത്? കൃഷ്ണ അർദ്ധി അല്ലേ? അവിടെ ശരിയാണ്. ഇവിടെ എന്താ വരുന്ന ചോദിക്കുന്നു. ഇർത്യകഹ അതാണ്. ഇർത്തി പരമിരിക്കുമ്പോ എന്തുവരും? പുറത്തിൽ അകാരം ഇരിക്കുമ്പോ എന്താ ആ സൂത്രം ഇരിക്കുന്നത്? പ്രകൃതിഭാവം പരാഗ്വത് വാ. ഇപ്പൊ സപ്ത ഋഷിന് തന്നെ ഇരിക്കും, പക്ഷെ അത് വികല്പമായതുകൊണ്ട് അത് വരാത്തപ്പോ എന്തുവരും? ആദ്ഗുണമെന്ന്. പിന്നെ എന്തുവരും? പുരണ്ടവരെ വന്നിട്ട് സപ്തർഷി അരു വന്ന് സപ്തർഷി എന്ന് വരും. രണ്ട് രൂപം വരും. സപ്തർഷീന്നും വരും, സപ്തർഷീന്നും വരും. പിന്നെ അതിൽ നിന്ന് പ്രാതിസഞ്ജ സോദ്വത്തെ വന്നിട്ട് ജസ് വന്നു കഴിഞ്ഞാൽ സപ്തർഷേഹ. ജസ് വരുമ്പോ സൂത്രം വന്ന അവിടെ ജസിച്ച ഗുണം വന്ന് അയ്യാദേശം വന്ന് സപ്തർഷേഹ എന്ന് പറഞ്ഞു. അപ്പോ ഇവിടുത്തെ നിയമമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ സപ്തർഷി എന്നുള്ളത് വികല്പമായിട്ട് എഴുതാമോ? കാരണം സന്ധി ചേർക്കണ നിയമമില്ലേ? സമാസത്തില് സംഹിത നിത്യമാണെന്നില്ലേ? സമാസത്തില് സംഹിത നിത്യമാണ്. ഇത് പ്രകൃതിഭാവം സന്ധിയായിട്ട് എടുത്തിട്ട് എഴുതാം. സന്ധിയാണല്ലോ പ്രകൃതിഭാവം എന്ന് പറയുന്നത്, സന്ധിയാണ്. സംഹിതയുണ്ട്, സന്ധി വന്നു, സപ്തർഷി. പിന്നെ ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര ഗ്യാപ് ഇടണമെന്നാണ്. അത് നമ്മുടെ ഇഷ്ടം പോലെ ഒരു ഗ്യാപ്പ് ഇടണ്ട. അത് ലിപിയിൽ വരുന്ന സംശയമാണ്, മനസ്സിലായോ? ശബ്ദത്തിന് സംശയമുണ്ട്. നമ്മൾ എഴുതുമ്പോ ചിലപ്പോ സപ്തർഷി എന്ന് ഇത്തിരി അകത്ത് എഴുതിയെന്നിരിക്കും. അതിന് കാര്യമില്ല. എങ്ങനെ ഇല്ല, അതിന്റെ ആവശ്യമില്ല. സപ്തർഷി, സപ്തർഷി അവിടെ സന്ധി വന്നിരിക്കുകയാണ്. സപ്തർഷി എന്ന് പറയുന്ന അതേ സ്പീഡിൽ തന്നെ ഉച്ചരിക്കാം. എങ്ങനെ സപ്തർഷി? അവിടെ സ്പീഡ് കുറയ്ക്കേണ്ട കാര്യമില്ല. ഇത് ശബ്ദങ്ങളിൽ വന്ന മാറ്റങ്ങളാണ്. രണ്ടിടത്ത് സംഹിത ഉണ്ട്. പ്രകൃതിഭാവം എന്ന് പറഞ്ഞ എന്തുകഴിഞ്ഞാണ്? അതും സന്ധി തന്നെയാണ്. പ്രകൃതിഭാവം നമ്മൾ സന്ധിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ പ്രകൃതിഭാവം കൊണ്ട് എന്താ വരുന്നത്? അവിടെ വർണ്ണവികാരം സംഭവിക്കുന്നുണ്ട്. അതേ, ആ എറുന്നിരിക്കുന്നിടത്ത് അരു എന്ന് ഒരു വികാരം, വർണ്ണവികാരം അത് സംഭവിച്ചില്ല. പിന്നെ എങ്ങനെയായിരുന്നു? സപ്തർഷി എന്ന് തന്നെ ആയിരുന്നു. സന്ധി തന്നെയാണ്, സംഹിതയുണ്ട്. പക്ഷേ സപ്തർഷി എന്ന് എഴുതിയിരുന്ന വായിക്കാൻ നേരത്ത് നമ്മളൊന്ന് അറയ്ക്കും. അത് നമ്മുടെ തകരാറാണ്, പണ്ണിയുടെ കുഴപ്പമല്ല. സപ്തർഷി എന്നും സപ്തർഷി എന്നും പറയുന്നിടത്ത് ഒന്ന് തന്നെ. പിന്നെ കുറച്ചുകൂടി സപ്തർഷി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് അങ്ങ് പോവും. മറ്റത് ഒരു ചെറിയ ഒരു, കാരണം രണ്ട് സ്വരങ്ങളല്ലേ, ചേർക്കുന്നില്ലല്ലോ. അകാരം വരെ നിൽക്കുന്നു, ഒരു കാരം വരെ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു സ്റ്റോപ്പ് അവിടെ വരും, അത്രേ ഉള്ളൂ. സപ്തർഷികളെ കൂടാതെ ഇവരെ ഉദ്ദേശിക്കാതെ വേറെ ഒരു ഏഴ് ഋഷിമാരെ ഉദ്ദേശിക്കുകയാണെങ്കിൽ സപ്ത ഋഷയഹ എന്ന് പറയാലോ. ഈ സപ്തർഷികളെ അതില് സപ്ത ഋഷയ എന്ന് പറയാം. പക്ഷെ അതിന്റെ വ്യത്യാസം വരുന്നത് ദ്വിതീയ തൃതീയകളുടെ വ്യത്യാസം വരും. അവിടെ സപ്ത ഋഷിഭി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെ പറയണം? സപ്തഭി ഋഷിഭി. കാരണം അങ്ങനെ വരുന്നിടത്ത് സമാസം വന്നോ ഇല്ലയെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഈ പ്രകൃതിഭാവം വന്നിരിക്കുന്നോണ്ട് സപ്തശബ്ദത്തിന്റെ രൂപം എങ്ങനെയാ? സപ്ത സപ്ത എന്ന് തന്നെ ഭുവനത്തിലാണ് അത് പ്രയോഗിക്കുന്നത്. സപ്ത എന്നാണ് രൂപം. പരത്തിൽ ഋഷയാന്ന് ഇരിക്കുന്നു. ഇവിടെ സമാസം വന്നോ ഇല്ലയോ എന്ന് കണ്ടറിയാൻ പറ്റില്ല. പക്ഷെ പ്രയോഗത്തിൽ തകരാറ് കണ്ടുപിടിക്കുന്ന ഇവിടെ സപ്തഭി ഋഷിഭി എന്ന് പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് സപ്തർഷികളല്ല, വേറെ ഏതുമാണ്. അവർക്ക് അങ്ങനെ പ്രയോഗിക്കാൻ പറ്റില്ല. സപ്തർഷികളിലാണ് പ്രയോഗിക്കണമെങ്കിൽ എങ്ങനെ പ്രയോഗിക്കാം? സപ്തർഷിഭി എന്ന് പ്രയോഗിക്കാം, സപ്തർഷിഭി എന്നും പ്രയോഗിക്കാം. കാരണം എന്തുകൊണ്ടാണ് ഈ സപ്തശബ്ദം എന്ന് പറയുന്നത്? നകാരാന്തമായി ലോപിച്ചു പോയി സമാസം വന്നാലും വന്നില്ലെങ്കിലും സപ്ത എന്നിരിക്കാം. അപ്പൊ ഈ പറയുന്ന നിയമം അനുസരിച്ച് സപ്തഭി ഋഷിഭി എന്ന് പറയുന്നത് അപശബ്ദമാണ്, സപ്ത ഋഷിഭി എന്ന് പറയുന്നത് ശരിയുമാണ്. അതാണ് വ്യത്യാസം. ഇനി സപ്ത ഋഷയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. എന്ത്? ഇത് സമാസം വന്നിരിക്കുകയാണോ, അത് സമാസം വന്നിട്ടില്ലയോ? ഇത് സപ്തർഷികൾ മരീച്യത്രി അങ്കിരസ പുലസ്ത്യ പുലഹം ക്രതു പ്രാജേതസോ വസിഷ്ഠസ്ഥ സപ്തേതേ ഋഷയ സ്മൃതാഹ. ഇവരാണോ ഇത് എന്ന് സംശയം വരും. അതിനി വേറെ ഏതെങ്കിലും ഋഷിമാരാണോ, അങ്ങനെ സംശയം വരാം. സപ്തർഷേഹ. സ്വാമി, ഇപ്പൊ ത്രിലോക എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ ഇല്ലല്ലേ. ത്രിലോക എന്ന് പറയാൻ പറ്റില്ല. ത്രിലോക എന്ന് മൂന്ന് ലോകങ്ങൾ ചേർത്ത് അങ്ങനെ പറയാൻ പാടില്ല. പറയാം, അതിനെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. ത്രിലോക എന്ന് പ്രയോഗിച്ചത് ചില്ലറക്കാരനല്ല, പിന്നെ ആരാണോ? കാളിദാസൻ. കാളിദാസന്റെ മുമ്പിൽ പാണിനിയുടെ വ്യാകരണമൊന്നും ഒന്നുമല്ല. പിന്നെ കാളിദാസൻ പ്രയോഗിച്ചതനുസരിച്ചാണെങ്കിൽ പ്രയോഗിക്കാൻ പാടില്ല. ത്രിലോകനാഥ സ്വപ്നയല്ല, ത്രിലോകങ്ങളുടെയും എന്താണ്, ത്രിലോകനാഥ പിതൃസത്മഗോചര. ത്രിലോകങ്ങളുടെയും നാഥനായിരിക്കുന്നവൻ ശ്മശാനത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ അവിടെ ത്രിലോകങ്ങളുടെയും നാഥൻ എന്ന് പറയുന്നത് പിന്നെ എങ്ങനെ കാളിദാസൻ പ്രയോഗിച്ചു എന്നുള്ള ചോദ്യം വരും. ഇതനുസരിച്ച് പ്രയോഗിക്കാൻ പാടില്ല എന്നുണ്ട്. ദിക്സംഗി സ്വപ്നായ നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട്. എന്താണ് ദ്വിദിന ശിബിരം എന്നൊക്കെ പ്രയോഗിക്കാറില്ലേ? പഞ്ചദിന ശിബിരം എന്നൊക്കെ സാധാരണ സരള സംസ്കൃതം പ്രയോഗിക്കും. കർശനമായ നിയമം പറഞ്ഞ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. ത്രിദിനം പഞ്ചദിനം എന്നൊന്നും പ്രയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ വരും. അല്ലാതെ പ്രയോഗിക്കാം, പ്രയോഗിക്കുന്നതിനുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. സമാഹാരത്തിൽ വന്നു കഴിഞ്ഞാൽ സംഖ്യാപൂർവോ ദിഹു എന്ന് പറയും. അകാരാന്ത ഉത്തരപദ ദിഗു സ്ത്രീയാം ഇഷ്ട. അകാരാന്ത ഉത്തരപദമായി വന്നാൽ ദിഗു സ്ത്രീലിംഗത്തിലായി. പത്രാദിഭ്യസ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് പിന്നെയും വലിയ വലിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരും. അതുകൊണ്ട് അങ്ങനെയുള്ളിടത്ത് എന്താണ് ത്രി അവയവാഹ ലോക ത്രിലോക എന്ന് വിഗ്രഹിക്കുന്നു. ത്രി അവയവാഹ ലോക ത്രിലോക വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. മൂന്ന് അവയവങ്ങളുള്ള ലോകം ത്രിലോകം. അപ്പൊ ത്രി അവയവ ലോക എന്ന് പറഞ്ഞപ്പോ ത്രിലോകം എങ്ങനെ വന്നു? അവയവ ശബ്ദം എവിടെ പോയി? ശാഖ പാർത്ഥിവാദീനാം സിദ്ധേ ഉത്തരപദ ലോകസ്യ ഉപസംഖ്യാനം. എന്ന് പറയും. അത് നമ്മളിനി പഠിക്കും. ശാഖ പാർത്ഥിവാദി ഗണത്തിൽപ്പെടുത്തിയാൽ മതി. അതിനെ ഉത്തരപദ ലോപി സമാസം എന്ന് പറയും. ഉത്തരപദ ലോപിച്ചു ത്രി അവയവ എന്ന് പറയുന്നിടത്ത് ഉത്തരപദമായത് അവയവം, അത് ലോപിച്ചു പോയി. ത്രിയും ലോകവുമായിട്ട് സമാസം ഒന്ന് ത്രിലോകം എന്ന് രൂപ ശ്രദ്ധിക്കുന്നു എന്ന് വ്യാഖ്യാനത്തിൽ തന്നെ പറയും. അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നിടത്ത് എങ്ങനെ സമാഹാരം ചെയ്യാം? ആകാരാന്തം അല്ലെങ്കിൽ സമാസം ചെയ്യാം. അങ്ങനെ വരുന്നിടത്ത് പക്ഷെ നിയമം ആണ്, അത് സമാഹാരമായിട്ട് പ്രയോഗിക്കാൻ പറ്റും. അപ്പൊ നമുസകം. അപ്പൊ പിന്നെ അല്ല, ത്രിലോകത്തിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നീപ്പ് വരും. ലിഗോസ്റ്റ ത്രിലോകി എന്ന് വരും. ത്രിലോകിന്ന് മാഖത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്, മാഖത്തില് ഹർഷന്റെ. അപ്പോ അതും അവിടെയും പ്രശ്നമുണ്ട്. അതെങ്ങനെ ശരിയാവും? സമാഹാരം ദിഗുവായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ സമാഹാരമായി കഴിഞ്ഞാൽ എങ്ങനെ ത്രിലോകി എന്ന് പ്രയോഗിക്കും? പ്രശ്നങ്ങളൊക്കെയാണ്. അതുകൊണ്ട് ത്രിലോക എന്ന് ഉള്ള രൂപം കിട്ടുന്നതിനുള്ള വഴി ത്രി അവയവ ലോക ത്രിലോക എന്നിട്ട് ആ അവയവ ശബ്ദം ലോപിക്കുന്നതായി കണക്കാക്കും. അങ്ങനെയുള്ള ഉത്തരപദ ലോപി സമാസം ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. ശാഖപ്രിയോ പാർത്ഥിവ ശാഖ പാർത്ഥിവ ഇങ്ങനെയൊക്കെ ധാരാളം പ്രയോഗം വരും. അപ്പോൾ അതനുസരിച്ച് അങ്ങനെ വരുന്ന സ്ഥലങ്ങളിലെല്ലാം അങ്ങനെ എടുക്കുക. അങ്ങനെ വരും. അത് കാളിദാസൻ പ്രയോഗിച്ചിരിക്കുന്നു, അങ്ങനെ മനസ്സിലാക്കണം എന്നാണ്. ത്രിലോകനാഥ അപ്പോ ഇവിടെ പറയുന്ന പൂർവേഷു കാമശമി, പൂർവ ഇഷു കാമശമി, പിന്നെ സപ്ത ഷേഹ, അവിടെയൊക്കെ സമാസം വന്നിരിക്കുന്നു. ഇതൊക്കെ സപ്ഞയാണ്, അതുകൊണ്ട് സമാസം വരുന്നതിന് ദോഷമില്ല. നൈഹ, ഇവിടെ വരുന്നില്ല. ഉത്തരാഹ വൃക്ഷാഹ, ഇവിടെ ഉത്തര ശബ്ദം എന്ന് പറയുന്നത് ദിഗ്വാചക ശബ്ദമാണ്. വൃക്ഷശബ്ദമായിട്ട് സമാസം വന്നിട്ട് ഉത്തരവൃക്ഷാഹ എന്ന് പ്രയോഗിക്കാൻ പാടില്ല. സമാസം വന്നാൽ എങ്ങനെ വരും? ഉത്തരവൃക്ഷ, കാരണം ഇവിടെ ഉത്തര ദിക്കിലുള്ള വൃക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദിക്കായതുകൊണ്ട് പക്ഷെ ഉത്തരസൂത്രം എന്ന് പറയാം. എന്തുകൊണ്ട്? കാലമാണ്, ഉത്തരകാലത്തിലുള്ള എന്നുള്ള അർത്ഥം. അങ്ങനെ പ്രയോഗിക്കാം. ഉത്തരവൃക്ഷമെന്ന് കാലാർത്ഥത്തിലാണ് ഈ പ്രയോഗിക്കാം. ഉത്തരകാലത്തിലുള്ള വൃക്ഷം, ഉത്തരവൃക്ഷം. മുമ്പ് കാലത്തൊന്നുണ്ടായിരുന്നു, പിൽക്കാലത്ത് വന്നു. ഇങ്ങനെ ഇതിലൊക്കെ വളരെ ഈ സങ്കീർണമായ വ്യത്യാസങ്ങൾ വരും. ഓർത്തിരിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങളാണിത്. പരിചയം കൊണ്ട് മനസ്സിലാക്കണം, ഭാഷാപരിചയം കൊണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ ശരിയും തെറ്റു ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഇത് ഓർത്തല്ലേ പറയാൻ പറ്റൂ? ഇതെപ്പോഴും ഓർത്തിരിക്കണമെന്ന് വല്ല നിയമമുണ്ട്? ഇത് എപ്പോഴും ഇതൊക്കെ ഓർത്തിരിക്കാൻ പറ്റുമോ? പ്രയാസമാണ്. അതുകൊണ്ടൊന്നും ചാടിക്കയറി തെറ്റെന്ന് പറയരുത്. ഒന്നും എന്തെങ്കിലും പ്രയോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അസംബന്ധമാണ്. ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന വായിച്ചിട്ടും പറയരുത്, അതൊക്കെ അപകടമായിരിക്കും. പിന്നെ പഞ്ചബ്രാഹ്മണ പ്രയോഗിക്കാൻ പാടില്ല, സമസ്തമായി പ്രയോഗിക്കാൻ പാടില്ല, വ്യസ്തമായി പ്രയോഗിക്കുക. അങ്ങനെ പഞ്ച ബ്രാഹ്മണാഹ അങ്ങനെ പ്രയോഗിക്കാം, സമസ്തപദമായി പ്രയോഗിക്കാൻ പാടില്ല. അതിന്റെ വ്യത്യാസം പോലെ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചഭി ബ്രാഹ്മണേഹി എന്നേ പ്രയോഗിക്കാവൂ, അല്ലാതെ പഞ്ചബ്രാഹ്മണേഹി പ്രയോഗിക്കാൻ പാടില്ല. സമാസത്തിൽ അങ്ങനെ പ്രയോഗിക്കാവൂ. സമാസം വരുമ്പോൾ പഞ്ചൻ ശബ്ദത്തിൽ സുപ്പുലോപിച്ച് നഗാരലോപം വന്നിട്ട് പഞ്ചബ്രാഹ്മണേഹി എന്ന് വരും. അപ്പൊ എത്രയാണ് ആ സൂക്ഷ്മമായി വരുന്ന വ്യത്യാസങ്ങൾ എന്ന് മനസ്സിലാവണം. അത് പറയാൻ പറ്റില്ല, കാരണം അർത്ഥം നോക്കണ്ടേ. സപ്ഞാണ്ടെങ്കിൽ എന്ത് ചെയ്യും? അഞ്ച് ബ്രാഹ്മണരെ കുറിച്ചാണ് പറയണം. അപ്പൊ നമ്മൾ സപ്ഞ എന്നങ്ങ് വിചാരിച്ചാൽ അത് സപ്ഞയാവൂ? എങ്ങനെ അർത്ഥവുമായിട്ട് യോജിക്കാതെ വരും? അർത്ഥം നോക്കണ്ടേ. എഴുതിയാള് ആണെങ്കിലും ആ അർത്ഥവുമായിട്ട് യോജിച്ചില്ലെങ്കിൽ, എഴുതിയാള് അഞ്ച് ബ്രാഹ്മണരെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ അയാൾ പ്രയോഗിച്ചെങ്ങനെ പഞ്ചബ്രാഹ്മണേഹിന്ന്? അപ്പോ അയാളുടെ പ്രയോഗം തെറ്റാണ്. അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല, അറിയാതെ പ്രയോഗിച്ചതാണ്. പാണിനിയുടെ നിയമം അനുസരിച്ച് എങ്ങനെ ശിഷ്ടൻ, ശിഷ്ടനായിരുന്ന എങ്ങനെ അംഗീകരിക്കും? അത് തന്നെ, ശിഷ്ടനായപ്പോ നമ്മൾ അംഗീകരിക്കേണ്ട ഏതെങ്കിലും വഴിയുണ്ടോ നോക്കണം അതിനെ ശരിയാക്കാൻ. വേറെ എന്തെങ്കിലും വഴിയിലൂടെ അത് ശരിയാക്കാൻ പറ്റിയെടുത്താൽ കാളിദാസനെ പോലെയുള്ളവരാണെങ്കിൽ ശരി, ഇല്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ചിട്ട് പറയണം നമ്മൾ ശിഷ്ടന്മാരാണ്. ശിഷ്ടനാണ് ഒന്ന് ചോദ്യം ചെയ്തത്. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ കാളിദാസനെ പോലെയുള്ളവർ എഴുതിയതിനു ശേഷം പിന്നീട് സംസ്കൃതത്തിൽ ആരും എഴുതാനില്ല, അതുകൊണ്ട് ഇപ്പൊ എഴുതുന്നവരാണ് ശിഷ്ടന്മാർ. നാളില്ലാതെ പോയല്ലോ, എഴുത്തുകാരല്ലോ. എത്രയോ കാലം കൊണ്ട് ആരും കാര്യമായി എഴുതുന്നില്ല. ഇപ്പൊ ഒരു ശിഷ്ടം വന്നിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. അപ്പോ ഇങ്ങനെ എത്ര അവയവോ ലോകഹ ത്രിലോക എന്ന് പറഞ്ഞു. അപ്പോ ത്രിയവയവോ ലോകഹ എന്ന് പറയുന്നിടത്ത് വേറൊരു പ്രശ്നം വരും. എന്താണ് ലോകം എന്ന് പറയുന്നത്? ഏകവചനമാണ്, ഒന്നാണ്. അപ്പൊ ത്രിയവയവോ ലോകം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോ ലോകത്തിന്റെ അർത്ഥം എന്താണ്? ഒന്നെന്നല്ല, പിന്നെയോ? അത് പറയുന്നത് മൂന്ന് ലോകങ്ങളെയല്ലേ, ഭൂർഭുവസ്വ, മൂന്ന് ലോകങ്ങളെ പറയാൻ. അതാണ് ആ ലോകശബ്ദത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് വിഗ്രഹിച്ചെങ്ങനെ മൂന്ന് ഭാഗങ്ങളുള്ള ലോകം. ലോകമെന്ന് പറഞ്ഞാൽ തന്നെ ലോക സമുദായം എന്നുള്ള അർത്ഥം എടുക്കണം അവിടെയും. അതെങ്ങനെ എടുക്കും? ലക്ഷണയിലൂടെ എടുക്കണം. ലോകം എന്ന് വെച്ചാൽ ലോക സമുദായം. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് പറഞ്ഞത്? മൂന്ന് അവയവങ്ങളുള്ള ലോകം എന്ന് പറഞ്ഞു. അപ്പം മൂന്ന് ലോകങ്ങളെന്നുള്ള കിട്ടും. അല്ലെങ്കിൽ പിന്നെ ത്രീ അവയവം എന്നെന്തിന് പറഞ്ഞു? അങ്ങനെയൊക്കെ എടുക്കേണ്ടി വരും. ഇതെല്ലാം ഭാഷ്യകാരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ ഷോഡശ പദാർത്ഥാഹ, സംഖ്യ, അത് സംജ്ഞയല്ല. ഷോഡശ പദാർത്ഥങ്ങളെന്ന് പറയാണ്. അപ്പോൾ അതും എന്താണ്? ഷോഡശ അന ഷോഡശ സംഖ്യകാഹ പദാർത്ഥ. എല്ലായിടത്തും അങ്ങനെ വരുന്നത് സംഖ്യാശബ്ദം കൂടെ ചേർത്താൽ മതി, കാരണം സംഖ്യയിലാണല്ലോ ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഷോഡശ സംഖ്യക പദാർത്ഥ, സപ്ത സംഖ്യക പദാർത്ഥ, അങ്ങനെ എല്ലായിടത്തും സംഖ്യാശബ്ദം കൂടെ ചേർത്ത് വിഗ്രഹിച്ചിട്ട് അവിടെ ഉത്തരപദലോപി സമാസമായിട്ട് എടുക്കണം, പ്രശ്നം തീരും. അതിനുള്ള വാർത്തിക കൊണ്ട് എന്താണ്? ശാഖ പാർത്ഥിവാദീനാം സിദ്ധയെ. അത് ഇങ്ങനെ ഈ വ്യാഖ്യാനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഒരിടത്ത് ഇങ്ങനെയുള്ള ഇത് വന്നു കഴിഞ്ഞാൽ വ്യാഖ്യാനത്തിൽ എഴുതിയിരിക്കും, ശാഖ പാർത്ഥിവാദിത്വാത് ശാഖ പാർത്ഥിവാദിത്വാത് സമാധേയ. ഇവിടെ ഒരു പ്രശ്നം കാണുന്നുണ്ട്, പക്ഷെ ആ പ്രശ്നത്തിന് ശാഖ പാർത്ഥിവാദിത്വാത് സമാധേയ സമാധാനം പറഞ്ഞുകൊള്ളണം. ശാഖ പാർത്ഥിവാദി ഗണത്തിൽ ഈ സമസ്ത പദത്തെ ഉൾപ്പെടുത്തി സമാസം വന്നതായി കണക്കാക്കിക്കൊള്ളണം എന്ന് പറയും. ഇതിനു വേണ്ടി മാത്രമല്ല മറ്റ് ഇതുപോലെ വരുന്നത്. ഷോഡശ സംസ്കാര എന്ന് പറയുന്നു. ഷോഡശ സംസ്കാര എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ്. അപ്പോ അങ്ങനെയുള്ളിടത്ത് നേരിട്ട് തന്നെ നടക്കും, അത് സംജ്ഞയാണ്. അപ്പോൾ ഒരു സംസ്കാരത്തിന്റെ പേരാണെന്ത്? ഷോഡശ സംസ്കാര. അപ്പോൾ അവിടെ ഇതിന്റെ ആവശ്യമില്ല. അല്ല, ഇനി അങ്ങനെയുള്ള പ്രത്യേകം ഏതെങ്കിലും സംസ്കാരങ്ങളെക്കുറിച്ച് പറയുകയാണ് എന്നിടത്താണ് പ്രയോഗിച്ചിരിക്കുകയാണെങ്കിൽ സപ്തർഷിയുടെ കാര്യം പറഞ്ഞോളൂ. ഷോഡശ സംഖ്യാക സംസ്കാര എന്ന് വിഗ്രഹിച്ചോളൂ. ഏതായാലും സമാധാനമുണ്ട്. Yes.